എനിക്ക് വളരെ പരിചയമുള്ള ഒരു മിഷനറി പ്രവർത്തകനുണ്ട്. മുമ്പ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയിട്ടില്ല. എന്താ സെല്ലാറിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ എന്നെ കാണാൻ വന്ന ഒരു വിദേശി ഓർമ്മയുണ്ടോ? ഒരു ദിവസം എന്നെ കാണാൻ വന്നു. എന്നെ കൂടി എന്നെ ഉപേക്ഷിച്ച് ഞാൻ ആകെ ആള് മാറി. ഇങ്ങനെ വളരെ വലിയ സേവനമാണ്. നമുക്കാർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സേവ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഞാനൊരു ദിവസം പിടി എടുത്ത് ചോദിച്ചു, ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ സേവാ പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് പ്രേരകം എന്ന് ഞാൻ ചോദിച്ചു. വളരെ മൂന്നാല് വർഷം വളരെ അടുത്ത് സഹകരിച്ചൊക്കെ പ്രവർത്തിച്ചാണ്. അപ്പോ എന്നോട് പറഞ്ഞു, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുമ്പിൽ രോഗിയായിട്ടും കഷ്ടപ്പെടുന്നവനായിട്ടും ദരിദ്രനായിട്ടും എല്ലാം വരുന്നത് പിതാവാണ്, ഈശ്വരൻ. അപ്പോ നീ അവരെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നതിന്റെ സാരം പിതാവിനെ സേവിക്കുക എന്നുള്ളതാണ്. ഇതെന്റെ മനസ്സിലങ്ങ് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോ ഈശ്വര വിശ്വാസിയായിരുന്നു. ഈ ഒരു ആശയം മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി കോളേജിലെ അധ്യാപകനായിരുന്നു, ജോലി ഉപേക്ഷിച്ച് നേരെ ഇന്ത്യയിലേക്ക് വന്നു. വന്നിട്ട് പുള്ളി ഇങ്ങനെ ഈ പറയുന്ന രോഗികളെയും ദാരിദ്ര്യമുള്ളവരെയും കഷ്ടപ്പെടുന്നവരെയും എല്ലാം സേവിക്കുക. ഇങ്ങനെ ഒരു പ്രവർത്തിയിലേക്ക് പുള്ളി ഇറങ്ങി തിരിച്ചപ്പോ ഈ ഒരു വാക്കാണ് ഒരു വ്യക്തിയിൽ മാറ്റം വരുത്തിയത്. അപ്പോ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നിവർ വിളിക്കുന്ന ആളാണ് ഇവിടെ രോഗികളായും കഷ്ടപ്പെടുന്നവരായിട്ട് വന്നിരിക്കുന്നത് ആള് തന്നെ. ഈ പറയുന്ന അദ്വൈതം അങ്ങനെയുള്ള ഒരു കാര്യമില്ല, അതൊരു വിശ്വാസം. അതെങ്ങനെയാണ് പിതാവ് ഇവിടെ വരുന്നത്, പിതാവ് എങ്ങനെ മനുഷ്യനോ, അങ്ങനെയുള്ള യാതൊരു തർക്കങ്ങളോ ചിന്തകളോ യുക്തികളോ ഒന്നുമില്ല. ആ വാക്കിലങ്ങ് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചിട്ട് ആൾക്കാരെ സേവിക്കാനായിട്ട് ഒരു വ്യക്തി എന്നുള്ളതിനേക്ക് തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഇന്നുമാണ് ജീവിച്ചിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഒരുപാട് പ്രായമാണ്. അങ്ങനെ അപ്പോ അങ്ങനെ ഒരു ആദർശം പ്രേരകമായി കഴിഞ്ഞാൽ മനുഷ്യൻ പ്രേരകമായ ഒരു ആദർശം അങ്ങനെ ചില മനുഷ്യരെ സ്വാധീനിക്കുമ്പോൾ അവരാണ് പ്രവർത്തിക്കുന്നത്, അത് ആ വ്യക്തികളെ സ്വാധീനിക്കുന്നു. അവിടെ അവർ പ്രവർത്തിക്കും നിസ്വാർത്ഥമായി, യാതൊരു പ്രതിഫലവും. അവര് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്, അത് സ്വർഗത്തിൽ. അതായിരിക്കും ഒരുപക്ഷെ അവരുടെ മനസ്സിൽ. അങ്ങനെ സ്വർഗമൊക്കെ അവർ വിശ്വസിക്കുന്നു, അതിനപ്പുറം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ വിശ്വാസമുണ്ട്. അപ്പോ അങ്ങനെ ഒരു വിശ്വാസത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്നവർ ഇന്നുമുണ്ട്, പണ്ടു പഴയകാലത്ത് ഈ ക്രിസ്തുമത വിശ്വാസികൾ രണ്ടു കൂട്ടരായിട്ട് തിരിഞ്ഞു. ഒന്ന് സുവിശേഷ പ്രസംഗത്തിനായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, അവരൊരു വിഭാഗക്കാർ. അവരാണ് പിന്നീട് പലതരത്തിലുള്ള അക്രമങ്ങളും ഒക്കെ ഓരോ സ്ഥലത്തും നടത്തുകയും നല്ല കാര്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഫാദർ ഡാമിയനെയൊക്കെ പോലെ ആഫ്രിക്കയിലൊക്കെ പോയി കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് അവസാനം കുഷ്ഠരോഗം പിടിച്ച് മരിച്ചു. അങ്ങനെ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചവരുണ്ട്. അതേ പുരോഹിതന്മാര് തന്നെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് ഇവിടുന്ന് അടിമ കച്ചവടം നടത്തിയിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരൊരു വിശ്വാസികളാണ്. ഇനി വേറൊരു വിഭാഗമുണ്ട്, അവരെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോയില്ല. അവർക്ക് അവര് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഗുഹകളിലൊക്കെ പോയിരുന്നു അവരാത്മീയമായ അനുഭവത്തിന് വേണ്ടിയും പിന്നെ മരണശേഷ സ്വർഗത്തിന് വേണ്ടിയും വിശ്വാസം അത് തന്നെ. അങ്ങനെ ജീവിച്ച എത്രയോ പേരുണ്ട് ക്രിസ്ത്യാനികൾ. അവരെ അന്ന് സന്യാസിമാരെന്ന് അറിയപ്പെട്ടിരുന്നു, ക്രിസ്തു സുവിശേഷ പ്രവർത്തകരല്ല സന്യാസിമാർ. അങ്ങനെ കുറെ അധികം ആൾക്കാരുണ്ടായിരുന്നു. അവര് സുവിശേഷം പ്രസംഗിക്കാനോ സമൂഹത്തിന്റെ ഇടയിൽ പോകാനോ ഒന്നും പോയിട്ടില്ല. അപ്പൊ അവർക്കതിന് പ്രേരകമായ എന്താണ്? അതും ബൈബിള് തന്നെ. ഇങ്ങനെ സേവാപ്രവർത്തനങ്ങൾക്ക് പ്രേരകമായ എന്താണ്? അതും ബൈബിള് തന്നെ. പിന്നെ അതിക്രമങ്ങളൊക്കെ എന്തിനു ചെയ്തു? അതൊക്കെ അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പൊളിറ്റിക്സ് തന്നെ അതിനൊക്കെ കാരണമായി. പിന്നെ സമ്പത്തിനോടുള്ള ആഗ്രഹം, അതൊക്കെ ഒന്ന് പാദം ചെയ്യും. അപ്പൊ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം പ്രചരിച്ചു, പലതരത്തിൽ പ്രവർത്തിച്ച ആൾക്കാർ, ക്രിസ്ത്യൻ മിസ്റ്റിക്കുകളും ഉണ്ട് ഒരുപാട്, കൂടുതലും യൂറോപ്പിലൊക്കെയാണ്. എങ്ങനെ ആരെ? അഗ്നി, പഴയ സൗരാഷ്ട്രം. ആ അഗ്നിയെ ആരാധിക്കാൻ തുടങ്ങിയാണ് അതിന്റെ തുടർച്ചയുടെ. നിങ്ങൾ രാവിലെ നിന്ന് അഗ്നിയെ തവയെ തേജ എന്ന് പറയും, അതിന്റെ തുടർച്ചയാണ്. അതീ പറയുന്ന സെൻട്രൽ ഏഷ്യയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് സൗരാഷ്ട്ര മതം. പേർഷ്യൻ, ഇന്നത്തെ പേർഷ്യൻ ജനങ്ങളൊക്കെ ആരാധിച്ച് അതാണ് പിന്നീട് വേദ വൈദികന്മാരുടെ ആരാധനയായി മാറി. അത് ഇന്ത്യയിൽ മുഴുവൻ വ്യാപിച്ചപ്പോഴാണ് നമ്മളെ ഗണപതി ഹോമമൊക്കെ വന്നത്. പിന്നെ അത് ദേവതകളൊക്കെ അതിനോടുകൂടി കൂട്ടിച്ചേർത്ത് അഗ്നി ആരാധനയാണ് അഗ്നി ആരാധന. അത് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പരിണാമശാസ്ത്രം പഠിക്കും. മനുഷ്യൻ അഗ്നിയെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോ ആദ്യം അവരുപയോഗിക്കാൻ പഠിക്കുന്നത് അവർക്ക് മനസ്സിലായി, ഇത് ഉപയോഗിക്കാൻ ചൂട് പ്രധാനമായിട്ടും അവർക്ക് വേണ്ടി വന്ന്, തണുപ്പ് വരുമ്പം തണുപ്പകറ്റ അഗ്നിയെ ഉപയോഗിക്കാം എന്നവർ മനസ്സിലായി. അപ്പൊ അഗ്നിയെ അങ്ങനെ ഉപയോഗിക്കാന്ന് മനസ്സിലാക്കി അവര്, അവർക്ക് അഗ്നി കിട്ടുന്ന കാട്ടിൽ നിന്നാണ്, പ്രകൃതിയിൽ നിന്നുള്ള അഗ്നിയാണ് അവർ ഉപയോഗിക്കുക പഠിച്ചത്. പ്രകൃതിയിലുള്ള അഗ്നിയല്ല, അഗ്നി ഉണ്ടാക്കാനൊന്നും അവർക്കറിയത്തില്ല. അങ്ങനെ അഗ്നി അവർ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ക്രമേണ പാകം ചെയ്യാൻ അവർ അഗ്നി ഉപയോഗിക്കാൻ തുടങ്ങി. എന്തായാലും അവര് എന്താണ്, നായാടികളാണ്, നാടോടികളാണ്. അപ്പൊ അവർ ചെല്ലുമ്പോൾ ചില സ്ഥലത്ത് അഗ്നി കാണത്തില്ല, തണുപ്പും വരും. അപ്പൊ അവരുടെ ഒരു ബുദ്ധി കണ്ടുപിടിച്ച് എന്താണ്, അഗ്നിയുമായി യാത്ര ചെയ്യുക. അപ്പൊ അഗ്നിയെ എങ്ങനെ കൊണ്ടുനടക്കാന്നുള്ളത് അവര് ഗവേഷണം നടത്തി. അഗ്നിയെ കണ്ണലാക്കി മുളം കുഴലിലും അതിലും ഒക്കെ വെച്ച് അതിന്റെ അകത്ത് ചകിരിയൊക്കെ വെച്ച്, ചകിരി എന്ന് വെച്ചാൽ അന്ന് കിട്ടിയ സാധനങ്ങൾ ഒക്കെ വെച്ച് അഗ്നിയെ സംരക്ഷിച്ചുകൊണ്ട് അവര് യാത്ര നടത്തി, അഗ്നിയെ കെടാതെ സൂക്ഷിച്ചുകൊണ്ട്. ഇത് നാഷണൽ ജിയോഗ്രാഫിക് ചാനല് ഇത് വെച്ചുകൊണ്ട് അവരൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്, രണ്ടുപേര് അഗ്നിയും കൊണ്ട് യാത്ര ചെയ്യുന്നു. അതിനകത്താണ് അത് ഈ പരിണാമ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് അങ്ങനെ ഇവര്. അപ്പൊ അഗ്നി ഇവർക്ക് ഒരു അമൂല്യ വസ്തുവായിട്ടുണ്ട്, കാരണം അതില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അഗ്നി വേണം. അപ്പൊ ഇവര് കൊണ്ടുകിടക്കാൻ തുടങ്ങി. എവിടെയെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇത് പിടിപ്പിക്കും, പിടിപ്പിച്ച് കത്തിക്കും, രാത്രി വിശ്രമിക്കും. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ അഗ്നി ഇതുപോലെ കുഴലിനകത്തൊക്കെ വെച്ച് കൊണ്ടുപോകും കനലുകൾ. അങ്ങനെ അങ്ങനെ വന്നപ്പോൾ അഗ്നി ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമായ വസ്തുവായി. മനുഷ്യന് ഭയം കൊണ്ടാണ് മനുഷ്യനെ ആരാധിക്കുന്നത്. അപ്പൊ ആരാധന വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആരാധനയ്ക്ക് അഗ്നി ഉപയോഗിച്ചു. അങ്ങനെയാണ് അഗ്നി ആരാധന. അപ്പൊ അവര് ആഹാരം പാകം ചെയ്യാനുമൊക്കെ അഗ്നിയുടെ ഉപയോഗം അവർ പഠിച്ചു. തണുപ്പകറ്റാനും ആഹാരം പാകം ചെയ്യാനും ഒക്കെ അവർ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി ജീവിതത്തിൽ ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമായപ്പോൾ അവരതിനെ ആരാധിക്കാൻ തുടങ്ങി. അഗ്നി ആരാധനയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് നമ്മുടെ ആര്യബ്രാഹ്മണർ. അവർ പിന്നെ അതിന്റെ ആൾക്കാരായി മാറി അഗ്നി ആരാധിക്കാം. പിന്നെ അഗ്നിയാണ് ബ്രഹ്മം എന്നൊക്കെയുള്ള സങ്കല്പം വരും. അത് ചരിത്രപരമായി സംഭവിച്ച ഒരു കാര്യം. ക്രിസ്തുമതം എന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ തുടർച്ചയാണ്. അതായത് അതിനു മുമ്പ് അവിടെ യാഗങ്ങളും ബലികളും കൊല്ലുന്ന ദൈവം ചുട്ടുകൊല്ലുന്ന ദൈവങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ക്രിസ്തു ഒരു മാറ്റം വരുത്തിയാണ്. ഹിംസയുടെ പകരം അഹിംസയെ കൊണ്ടുപോകും. മനുഷ്യരെ കൊല്ലുന്നതിന് പകരം മനുഷ്യരെ സേവിക്കുക എന്നുള്ള ആശയം വലിയൊരു അടിസ്ഥാനപരമായ ഒരു മാറ്റം വരുത്തി. അഗ്നി ആരാധന അവിടെ നിന്ന് വന്നത്. ക്രിസ്തുവിന്റെ എന്ന് വെച്ചാൽ ഒരു ജൂത പൈതൃകമാണ്. അതിന് മുമ്പുണ്ടായിരുന്ന ജുഡായിസ് അതിൽ നിന്ന് വന്നതാണ് കൂടുതൽ. ക്രിസ്തുവിന്റെ ഇതൊക്കെ ഒരുപാട് പിന്നീട് വന്ന ആൾക്കാർക്ക് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കി മാറ്റങ്ങൾ വരുത്തി പല സഭകളും ഉണ്ടാക്കി എന്തെല്ലാം മാറ്റങ്ങൾ വന്നു പല വ്യാഖ്യാനങ്ങളും ഉണ്ടായി. രാഷ്ട്രീയവും കലർത്തരുതെന്ന് പറയുന്നത് അങ്ങനെ ഒരു ആശയം വരുന്നത് ശരിക്കും വരുന്നത് ബ്രിട്ടനിലാണ്. അപ്പോ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും പോപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുകയും പോപ്പ് തന്നെ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുകയും ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്നപ്പോൾ യൂറോപ്പിലെ ജ്ഞാനോദയ കാലത്ത് 1800-900 അവിടെ വന്നതാണ്. ബ്രിട്ടനിലെ അതിന് വലിയ പ്രചാരം കിട്ടിയ ഒരു കാര്യമാണ്. അപ്പൊ അത് ഇംഗ്ലീഷുകാരൂടെ വന്നപ്പോൾ ഇന്ത്യയിലും ആശയം കിടന്നു വന്നു മതവും രാഷ്ട്രീയവുമായി കടത്തരുന്നു. അപ്പൊ ഗുരുവിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ എന്താണ് അങ്ങനെ ഒരു കാര്യത്തിൽ വലിയ പ്രസക്തി അവിടെ ഇല്ലായിരുന്നു. അത് CV എഴുതി വെച്ചാണ് ഗുരുവിന്റെ പേരിൽ. കാരണം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം മതവും രാഷ്ട്രീയവും കൂട്ടിക്കെട്ടുക അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ലായിരുന്നു. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വന്നത് ജാതികൾ തമ്മിലുള്ള പ്രശ്നമാണ്. മറ്റത് ഗുരുവിന്റെ പേരിൽ അന്ന് അതൊരു പുതിയ പുരോഗമന ചിന്തയായിട്ട് വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗാന്ധിജി എന്ത് ചെയ്ത് താൻ സനാതനിയാണെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ചു. തിലകൻ എന്നെ പോലെയുള്ളവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് ഈ ഹൈന്ദവ വിശ്വാസങ്ങളും ഇതുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ടൊക്കെ ഒരു ചിന്താഗതി വന്ന് സഹോദരൻ അയ്യപ്പനെ പോലെയുള്ളവരെല്ലാം കേരളത്തിൽ അതിനെ ഏറ്റുപിടിച്ചു. മതവും രാഷ്ട്രീയമായിട്ട് ബന്ധം പാടില്ല, രണ്ടു തന്നെ ആയിരിക്കണം അടിസ്ഥാനപരമായി ഗാന്ധിജിയോടുള്ള എതിർപ്പാണ്. അപ്പൊ ഗുരുവിന് അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. ഇന്ന് ഇന്നത്തെ പോലെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു. അതുകൊണ്ട് ഗുരു അത് പറയേണ്ട ആവശ്യമേ ഇല്ല. അത് ഗുരുവിന്റേതായി ഇദ്ദേഹം എഴുതി വെച്ചാണ്, ആര് ശ്രീകേശവ എഴുതി വെച്ചാണ്. അതാണ് ഞാൻ പറയുന്നത്. പറയുന്ന പല കാര്യങ്ങളും ഗുരുവിന്റെ അല്ല. ഗുരുവിന്റെ നിലപാടെന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും മതത്തെ ഉപേക്ഷിക്കാം, മതം വേണമെന്ന് നിർബന്ധം. അതിന്റെ ആവശ്യമില്ല. ഇതാണ് ഗുരു. മതം വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ മതം ഏതായാലും ഒരാൾക്ക് സ്വീകരിക്കാം എന്ന് പറയും. ഒന്ന് കേരളത്തിൽ അവർക്ക് ഒരു സ്വാധീനമൊന്നും ഉണ്ടാക്കുന്നു. അവരോട് ഒന്നും എന്ത് ചെയ്യും, ആര്യസമാധാനത്തിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതെന്താണ്, ഗുരുവിന്റെ പേരിൽ അവർ എഴുതിവിട്ടാണ്. ആരേത് ഇതേ എഴുതിവിട്ടത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വീകരിക്കും. അതുകൊണ്ട് ഗുരുവിന്റെ പേരിൽ ഇങ്ങനെ എഴുതി വെച്ച്, ജാതിയും എന്താണ് മതവും രാഷ്ട്രീയവും അത് ഗുരുവിന്റെ സന്ദേശമായിട്ട് എഴുതി വെച്ച്. ഗുരു അങ്ങനെ ഒരു സന്ദേശം ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ പറയുന്നതല്ലാതെ. പിന്നെ അതുമല്ല, ഗുരുവിന്റെ സംബന്ധിച്ചിടത്തോളം ഗുരു പറഞ്ഞ എന്താണ്, ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ തത്വം കൂടെ എല്ലായിടത്തും പ്രചരിപ്പിക്കണം, എസ് എൻ ഡി പിക്ക് കൊടുത്ത ഒരു സന്ദേശമാണ്. ഇതില് എന്താണ്, അതിലെഴുതിയിരിക്കുന്ന എന്താണ്, ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഇല്ലല്ലോ. ഇതൊന്നും ഗുരുവിന്റെ ആശയമല്ല. ഗുരു മതത്തെ നിഷേധിച്ചില്ല, എല്ലാ മതങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്യും. ഇന്നത്തെ രാഷ്ട്രീയ പോലെ അല്ല ഗുരുവിന്റെ നിലപാട്. പക്ഷേ ഈ ഇദ്ദേഹം എന്താണ്, മതപരിവർത്തനത്തിന്റെ ആളായിരുന്നു, മതം മാറണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ഗുരു അതിന് ഒരു എസ് മൂളാത്തോണ്ടാണെന്ന് മതപരിവർത്തനം നടക്കാത്തത്. ഒരു കൂട്ടർ പറഞ്ഞു പിന്നെ ഇസ്ലാം മതം സ്വീകരിക്കണം, അത് ഇദ്ദേഹം തന്നെ പറഞ്ഞു. ഇദ്ദേഹം തന്നെ പറഞ്ഞു അവര് ഇസ്ലാം മതം സ്വീകരിക്കാം. അപ്പൊ സഹോദരനെ പിന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കാം. ഇദ്ദേഹം തന്നെ പോയി മരാമൻ കൺവെൻഷനിൽ പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞ് ക്രിസ്തു മതം സ്വീകരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഗുരു ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്തില്ല. ഗുരു പറഞ്ഞ മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി. അപ്പൊ ഒരാൾക്ക് ഇഷ്ടമുണ്ട് മാറണമെന്ന് നോക്കി നന്നായാ മാറാം. പക്ഷെ മതപരിവർത്തനം ഗുരു യോജിച്ച് ഈ മതങ്ങളിലൊക്കെ ഉള്ളവരെല്ലാം നല്ലവരാണ് അല്ലല്ലോ. അപ്പൊ മതത്തിലല്ല, മനുഷ്യൻ നന്നാവുന്നതാണ് കാരണം. അതാണ് മുഖ്യമായിട്ട് ഗുരു എടുത്തത്. അല്ലാതെ ഗുരു ഒരു മതം വേണ്ടെന്നോ ഒരു മതത്തിൽ നിന്ന് വേറെ മറം മാറണമെന്നോ മാറണ്ടെന്നോ സഹോദരനായപ്പനോട് പറയുന്നുണ്ട്. നമ്മുടെ അഭിപ്രായം എന്താണെന്ന് സഹോദരനറിയാമല്ലോ. സഹോദരനറിയാ അയ്യപ്പൻ അറിയാമല്ലോ എന്താണ് എന്റെ അഭിപ്രായം. ശരിയാണ്, ഏത് മതമായാലും കുഴപ്പമില്ല. അപ്പോ ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ തത്വങ്ങളെ പ്രചരിപ്പിക്കുന്ന എല്ലാവരുടെ ഇടയിലെന്ന് പറയുമ്പോൾ ഇവരെ പോലെ ഹിന്ദുമതം നിഷേധിയായിരുന്നു. അവിടെ പറയുന്ന ആശയങ്ങളൊന്നും തന്നെ ഗുരുവിന്റെ ആശയങ്ങളല്ല. അതായത് പുറത്തുനിന്ന് വന്ന മതങ്ങൾ ഒഴികെ ബാക്കി എല്ലാം കൂടെ ചേർത്താണ്. ഇതൊക്കെ അന്ന് അംബേദ്കറൊക്കെ പ്രചരിപ്പിച്ച കാര്യമാണ്, ഡോക്ടർ അംബേദ്കർ മറ്റും പറഞ്ഞ കാര്യമാണ്. ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം കൂടെ ചേർന്നതാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതമില്ല. ഇതൊക്കെ ഇതൊന്നും ഗുരുവിന്റെ ഒരു വിഷയമേ ആയിരുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, ഗുരുവിന്റെ പേരിൽ എഴുതി പ്രചരിപ്പിച്ചാണ്. ഇന്ന് ആൾക്കാരത് പൊക്കിക്കൊണ്ട് നടക്കുന്നു. ഗുരുവിന്റെ കാഴ്ചപ്പാട് തന്നെ വേറെയാണ്. ഗുരുവിനെ സംബന്ധിച്ച് ഒരു കാര്യം ഗുരു പറഞ്ഞു, ആർക്ക് വേണമെങ്കിലും മതമില്ലാതെ ജീവിക്കാം, മതം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഗുരു പറഞ്ഞു. പിന്നെ താനായിട്ടൊരു മതം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, അതും വ്യക്തമായി പറഞ്ഞു. അങ്ങനെ ഒരു മതത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് അതിന്റെ അകത്തൊരു ഒരു ഇത് ഉണ്ടാക്കിയാണ്, വെറുതെ ഒരു കുരുക്കുണ്ടാക്കിയാണ്. ജാതിയെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഗുരുവിന്റെ നിലപാടെന്ന് പറയുന്നത് അതാണ്. ഇവര് ഈ ഓരോരോ സിദ്ധാന്ത കുരുക്കുകൾ ചെന്നു വിടുന്നു. ഗുരു ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങൾ സർക്കാരിനോട് എഴുതി പെർമിഷൻ വാങ്ങണം. എന്തിന്? ജാതി എഴുതാതിരിക്കാൻ. ഗുരു പറഞ്ഞാണ് ജാതി റെക്കോർഡുകളിൽ വരാതിരിക്കാൻ വേണ്ടി സർക്കാരിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. ഇതാണ് ഗുരുവിന്റെ നിലപാട്. ജാതി ചിന്തിക്കരുത്, യോജിക്കരുത്, പറയരുത്. ഇതാണ് ഗുരുവിന്റെ വ്യക്തമായ കാഴ്ചപ്പാട്. അതാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. ജാതി ഒരിടത്തും വരരുത്. സവർണയപ്പിനോട് പറഞ്ഞു ജാതി ഒരിടത്തും വരരുത്. അപ്പം പറഞ്ഞു ഞാൻ ഒരു ആധാരത്തിൽ ബുദ്ധമതമെന്ന് ചോദിച്ചാ അത് കുഴപ്പമില്ല, അങ്ങനെ ചേർത്തോ, പക്ഷെ ജാതി വരരുത്. അപ്പൊ ജാതി എഴുതുന്നത് തന്നെ ഗുരു എന്ന് വെച്ചാൽ ഗവൺമെന്റ് രേഖകളിൽ എഴുതുന്നതിന് വരെ ഗുരു എതിരായിരുന്നു. എന്തുകൊണ്ടങ്ങനെ വന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ജനങ്ങൾ ജാതിയുടെ പേരിലാണ് അവശത അനുഭവിച്ചത്. അപ്പൊ ഗുരുവിന്റെ അന്നത്തെ ഒരു ധാരണ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ജാതി പോയാൽ ഈ അവശതയും പോകും. സിമ്പിളാണ്. ഈ അവശതയൊക്കെ പരിഹരിക്കുന്നത് അവശത ഉണ്ടായത് ജാതി കൊണ്ടാണെങ്കിൽ ജാതി പോയ അവശതയും പോയി. അങ്ങനെ ഒരു വളരെ സിമ്പിളായ ഒരു പരിഹാരമാണ് ഗുരു പറഞ്ഞത്. അപ്പോ അവിടെ ജാതിയുടെ കാര്യത്തെ ഗുരു ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അത് വേണ്ടാന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു. പക്ഷെ ക്രമേണ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. എന്താണ് ഇന്ത്യൻ ഭരണഘടന നിലനിന്നു? ഭരണഘടന നിലനിന്നപ്പോൾ ജാതീയമായ അവശത അനുഭവിച്ചവർക്ക് ഭരണഘടനയിൽ ജാതിയുടെ പേരിൽ അവകാശങ്ങൾ കൊണ്ടുവന്നു. അതിന് മുൻപ് എടുത്ത് ഡോക്ടർ അംബേദ്കർ. കാരണം അംബേദ്കറിന്റെ നിലപാട് ഗുരുവിന്റെ നിലപാടായിരുന്നില്ല. ഗുരു പറയുന്നത് അങ്ങനെ ജാതി എന്ന് പറയുന്ന ഒന്നില്ല, ഇല്ലാത്തതാണ്. അംബേദ്കർ പറഞ്ഞ അങ്ങനെയല്ല, ജാതി ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. ഒരു സാമൂഹിക ജാതിയുടെ പേരിൽ അനുഭവിക്കുന്നവർക്ക് ജാതിയുടെ പേരിൽ അവകാശങ്ങൾ ഭരണഘടനയെ കൊണ്ടുവന്ന ഒന്നും ഗുരുവിന്റെ കാലത്തില്ല. അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ജാതി എഴുതേണ്ടി വന്നു. അപ്പൊ ഗുരു അന്ന് പറഞ്ഞതിന് അവിടെ പിന്നെ യാതൊരു പ്രസക്തിയും എന്താണ് മനസ്സിലായോ? സർക്കാരിനോട് ചോദിച്ച് അനുവാദം വാങ്ങണം ജാതി എഴുതാതിരിക്കാനെന്ന് പറഞ്ഞതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോ അതിന് യാതൊരു എന്താണ് സാങ്കത്യമില്ല. കാരണം ഗുരു ജീവിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഭരിച്ചിരുന്ന കാലമാണ്. അന്ന് റിസർവേഷന്റെ ആശയങ്ങളൊക്കെ പലയിടത്തും വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അതൊരു ചർച്ചയായില്ല. ഗുരുവിന്റെ മുമ്പിലുള്ള ഈ സാമുദായികമായ വിഷയങ്ങളിലൊക്കെ ഗുരു കൈകാര്യം ചെയ്ത് തന്റെ മുമ്പിലുള്ള വിഷയങ്ങളാണ്. അപ്പോ ഗുരുവിന്റെ ആദർശമനുസരിച്ച് ജാതി ചിന്തിക്കാനും പറയാനും ഒന്നും പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിലൊരു വ്യത്യാസം. അപ്പൊ അതിന് പകരം എന്താണ്, അത് ഗുരു ചിന്തിച്ചത് ജാതി എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളതാണ്. അപ്പൊ അന്ന് ജാതിയുടെ പേരിൽ എന്തെങ്കിലും അവകാശം കിട്ടുമെന്നുള്ള അന്ന് സങ്കല്പിക്കാനേ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഭരണഘടനയില്ല. ഈ അവകാശം വന്ന് ഭരണഘടന നിലവിൽ വന്നുകൊണ്ടാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. മുമ്പില്ലാന്നല്ല, പല സ്ഥലത്തും ഉണ്ടായിരുന്നു ചെറിയ രീതിയിലൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ ഏർപ്പെടുത്തി. അതൊന്നും വലിയ ഗൗരവമായി അന്നിവിടെ ചർച്ച ചെയ്തിട്ട് ഗുരുവിന്റെ മുമ്പിൽ ചിലരൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഗുരു അതിന് എന്താണ്, എന്നാ നിങ്ങൾ ജാതി പറയണോ എഴുതണോ എന്നൊരു സമാധാനം കൊടുത്തുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജാതി പറയുക, അത് പറയുന്നില്ല. ഗുരു പറയുന്നത് ജാതി വേണ്ട, എന്നാലേ ഈ അവശത പരിഹരിക്കാൻ പറ്റും. ജാതി പറയരുത്. ഗുരു സഹോദരനയ്യപ്പൻ പറയുന്നുണ്ടോ അവിടുത്തെ, ഞാൻ ജീവിതത്തിൽ ഒരു കാലത്തും ഗുരു ആരുടെയെങ്കിലും ജാതി പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജാതി ഗുരു പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെയാണ്. അത് അംബേദ്കറുടെ കാഴ്ചപ്പാടല്ല. അത് അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു? ജാതി എഴുതേണ്ടത് അവകാശമായി വന്നു ഭരണഘടന നിലവിൽ വന്നപ്പോ. അങ്ങനെ വന്നപ്പം അവിടെ ഒരു എന്താണ് സംഘർഷമുണ്ടായി. ഗുരുവിന്റെ കാഴ്ചപ്പാടും പിന്നീട് വന്ന സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ച ഗുരുവിന്റെ അനുയായിയുടെ കാഴ്ചപ്പാടും തമ്മിലൊരു സംഘർഷം. ഗുരു പറയുന്നത് അക്ഷരം പ്രതി സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് വേണ്ടി വരും? ജാതി പറയാൻ പറ്റില്ല. അത് ഏതായാലും കുഴപ്പമില്ല, ശിവജീവനം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ അത് ഇത്രയേ ഉള്ളൂ. ഇഴവരെന്ന് വെച്ചാൽ അവശത അനുഭവിക്കുന്നവര് അവരുടെ ശിവനാണ് പ്രതിഷ്ഠിച്ച നിങ്ങൾ നമ്പൂതിരിമാരുടെ അല്ല ശിവനെന്ന് പറയുന്നതിന്റെ ഒരു തെറ്റുമില്ല. അന്നത്തെ എന്റെ ഇതില് ഈഴവ ശിവനെന്ന് പറയാനായിരിക്കും കൂടുതലും. എവിടെ അങ്ങനെ ആകാനാണ് കൂടുതൽ ചാൻസ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നത്തെ ഒരു സാമുദായിക വിഷയമാണ്. അപ്പോ അത് ഏതെങ്കിലും വ്യക്തിയുടെ ജാതിയെ കുറിച്ചല്ല പറയുന്നത്, അന്നത്തെ സാമുദായിക സ്ഥിതിയെ കുറിച്ച് പറയുന്നു. അവരുടെ ചോദ്യം ഇതാണ്, ഈഴവന് ശിവനെ പ്രതിഷ്ഠിക്കാൻ എന്നുള്ള ഗുരു എന്ന് വെച്ചാൽ വളരെ നർമ്മത്തോടുകൂടിയും വളരെ സെൻസിബിളായിട്ടും ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന ആളാണ്. ചോദ്യത്തെക്കാൾ വേഗത്തിൽ ഉത്തരം വരും. അത് വളരെ അത് എന്താണ് വളരെ പ്രതിഭയുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോലെയുള്ളവരൊന്നും ഒരിക്കലും ചിന്തിക്കാനേ പറ്റത്തില്ല. ഈഴവൻ എന്താ അധികാരം എന്ന് ചോദിച്ചാൽ അത് ഈഴവന്റെ ശിവനാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ല. ചോദ്യകർത്താവിന് മുഖമടച്ച് അടി കൊടുത്തവരായിരുന്നു. അത് അതിന്റെ നർമ്മവും അതിന്റെ യുക്തിയുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ ഒരു ജാതി പറഞ്ഞു ഇല്ല എന്നുള്ള കാര്യമാണ്, അതിനല്ല. അതിനകത്ത് വലിയൊരു നർമ്മമുണ്ട്, അതിനകത്ത് വളരെ ഒരു എന്താണ് ഒരു പ്രതിഭയുണ്ടാവും മറുപടി. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറയാനാണ് സാധ്യത. എന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ. കോവിലൂർ മഠത്തിലൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഗുരുവിനെ പറഞ്ഞായിട്ടൊക്കെ പറയുന്നത്. അപ്പോ ഈ വ്യത്യാസം ഞാൻ പറയുന്നത് മനസ്സിലാകും. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ജാതിക്കെതിരെയാണ് ഗുരു പ്രവർത്തിച്ചത്, പക്ഷേ ജാതി ഇല്ലായ്മ ചെയ്യാൻ വന്നെങ്കിലും ഭരണഘടന വന്നപ്പോൾ ഭരണഘടനയുടെ ചിന്തിക്കേണ്ടി വന്നു, പുതിയ രീതി വന്നു. അപ്പൊ ജാതി എഴുതേണ്ടി വന്നു. എന്തുകൊണ്ട്? ജാതി ഒരു അവകാശമായി വന്നു. അപ്പോ ഇതില് ബുദ്ധിമുട്ടിയാര്? അല്ല, ഗുരുവിന്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നു. അവരെ സംബന്ധിച്ചോളം വേണ്ടണമെന്നായി. ഗുരു പറഞ്ഞനുസരിച്ചാണെങ്കിൽ എന്ത് വേണം? വേണ്ട, ജാതി എഴുതാൻ പാടില്ല. പക്ഷെ ഭരണഘടന ആവശ്യപ്പെടുന്നതനുസരിച്ചാണെങ്കിലോ എഴുതണം. അപ്പൊ ഇവരെന്ത് ബുദ്ധിയാ പ്രയോഗിച്ചത്? അല്ല, അതൊക്കെ പൊട്ടത്തിറ പറയുന്നു. അല്ല, ഇവരെന്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജാതി ഉപേക്ഷിച്ചു, പക്ഷെ ഈഴവരെന്ന് പറയത്തില്ല, പകരം ശ്രീനാരായണീയരെന്ന് പറയും. അല്ലെങ്കിൽ ഈഴവരെന്ന് പറയുന്നതിന് വരെ എന്ത് ഉപയോഗിക്കും? സമുദായം, സമുദായം എന്ന് ഉപയോഗിക്കും. അപ്പൊ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറഞ്ഞതുമായിട്ട് ഒത്തുപോകുന്ന കാര്യങ്ങളുണ്ട്. മനസ്സിലായി? അപ്പൊ ആശയം എന്തെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ശ്രീനാരായണ എന്ന് പറഞ്ഞാലും ഈഴവന്റെ പര്യായ ശബ്ദം തന്നെയാണ്. അപ്പൊ ഗുരു പറയുന്നതനുസരിച്ചാണെങ്കിൽ ശ്രീനാരായണ എന്നും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ ഇതിനകത്ത് പറയുന്നു, ഈ സമുദായം എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞ എന്താണ്? മനുഷ്യരെല്ലാം ഒരു സമുദായമായി കഴിയണം. മനസ്സിലായി? അപ്പോ ഈ ഈഴവൻ എന്ന് പറയുന്നതിന് വരെ സമുദായം എന്ന് പറഞ്ഞാലും അത് ഈഴവൻ തന്നെ. ഈഴവനോ നായരോ നമ്പൂരി ആരോ ആകാം, ഈഴവനോ എന്റെ മാത്രം പ്രശ്നമല്ല. അല്ല, ഗുരുദേവൻ പറഞ്ഞല്ലോ മനുഷ്യരെല്ലാം ഒരു സമുദായമായി കഴിയണം. മനസ്സിലായോ? ജാതി എന്ന് പറയുന്നത് പോകേണ്ടത് വ്യക്തികളിൽ നിന്നാണ്. ഓരോ വ്യക്തികളിൽ നിന്നുമാണ് ജാതി പോകേണ്ടത്. ആ ജാതി പോകുന്നതിന് വ്യക്തി ജാതി ചിന്തയില്ലാത്തവനായിരിക്കണം. ഈഴവനെന്ന് വിളിക്കുന്ന എന്താണ്? ഒരു സമൂഹത്തെയാണ്. അപ്പോ അതിന് പകരമായി ശ്രീനാരായണൻ എന്ന് പറഞ്ഞാലും സമുദായം എന്ന് പറഞ്ഞാലും അത് ഈഴവർക്കായാലും നായർക്കായാലും നമ്പൂതിരിക്കായാലും നായാടിക്കായാലും എല്ലാം ജാതി തന്നെയാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു ആൾക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്താണ് ഒരു ആർജവുമില്ലാത്ത നിലപാടാണ്. അപ്പോ ഇവിടെ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? ശരിക്കും ഇങ്ങനെ ഒരു എന്താണ് സിദ്ധാന്തക്കുരുക്കുണ്ട്. ഗുരു പറഞ്ഞത് അനുസരിച്ച് പറയാൻ പാടില്ല. പുതിയ രീതി അനുസരിച്ചാണെങ്കിൽ ഗുരു പറഞ്ഞ് സർക്കാരിനോട് എഴുതി അനുവാദം വാങ്ങിക്കണം, ജാതി എഴുതാതിരിക്കണം. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ജാതി എഴുതിയാലേ നിങ്ങളുടെ അവകാശങ്ങൾ കിട്ടും. അപ്പൊ പിന്നെ ഇവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം? ശ്രീനാരായണീരെന്ത് സ്വീകരിക്കും? ഇത്തരം പറ രാഷ്ട്രീയം ഇതുമായിട്ട് ഒന്ന് പറയുമ്പോൾ വേറെ ഒന്ന് പറയും. അപ്പൊ പറയേണ്ടത് സത്യസന്ധമായ ആർജവം എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണെന്ന്? എന്താണ് നേരെ വാ നേരെ പോ. അങ്ങനെ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ പറയേണ്ടത് ഈ ശ്രീനാരായണ പറയേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഗുരുവിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിന് മുമ്പുള്ള ഒരു സാഹചര്യമാണ്. അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഗുരു പറഞ്ഞു എന്താണ്? എന്താണോ ഈ ഒന്ന് വ്യക്തമായി പറ, എന്താ പറഞ്ഞത് ഗുരു? ഗുരു പറഞ്ഞത് ഈഴവൻ എന്ന് ജാതിയെ സൂചിപ്പിക്കുന്ന പേരുകൾ ഒരിടത്ത് ഉപയോഗിക്കരുത്. ഈഴവന് വേണ്ടി മാത്രമല്ല ഒരു ജാതിക്കാർ ഉപയോഗിക്കരുത്. അതിന് സർക്കാരിൽ നിന്നും അനുവാദം വാങ്ങണം എന്നാണ് ഗുരു പറഞ്ഞത്. അത് പറഞ്ഞ എന്തുകൊണ്ട്? അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഗുരു പറഞ്ഞതാണ് അത്. ഗുരു ജാതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗുരു അന്ന് കണ്ട ഒരു ഉപായം. രാഷ്ട്രീയം മാറി, സാഹചര്യങ്ങൾ മാറി, ഭരണഘടന നിലവിൽ വന്നു, സ്വതന്ത്ര ഇന്ത്യയായി. അപ്പോ സ്വതന്ത്ര ഇന്ത്യ വരുമ്പോഴത്തേക്ക് അന്ന് ഗുരു പറഞ്ഞതിന് ഇന്നൊരു പ്രസക്തിയില്ല എന്ന് സത്യസന്ധമായി പറയും. ഇന്നെന്ത് വേണം? ഇന്ന് ജാതി എഴുതണം. അത് ഭരണഘടനാപരമായ ഒരു അവകാശമാണ്, എഴുതിയേ പറ്റൂ. അപ്പൊ അന്ന് ഗുരു പറഞ്ഞതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇന്ന് അത് സത്യസന്ധമായി പറയും. പിന്നെ ഗുരു പറഞ്ഞതോ? ഗുരു പറഞ്ഞ അന്നത്തെ സാഹചര്യങ്ങളിൽ പറഞ്ഞു. മനസ്സിലായോ? ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചാൽ ഒന്നും മാവളക്കത്തില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഗുരു പറഞ്ഞതാണ് എന്ത്? ജാതി എഴുതരുത്. ഒരു സാഹചര്യം മാറി, രാഷ്ട്രീയ കാലാവസ്ഥ മാറി, എല്ലാം വന്നു. അപ്പൊ പിന്നെ ജാതി എഴുതണം. അപ്പൊ പിന്നെ അവിടെ ജാതി ഈഴവരുന്ന് തന്നെ പറയണം. പിന്നെ ശ്രീനാരായണീടെ എന്തിനാ പറഞ്ഞ് ഈ കാപട്യം കാണിക്കുന്നു? ഈഴവ എന്ന് പറയുന്നതിന് വരും പിന്നെ ഈഴവ ജാതി എന്ന് പറയുന്നതിന് പിന്നെ ഈഴവ സമുദായം എന്ന് എന്തിനു പറയും? അതെല്ലാം എഴുതേണ്ടത് ഇത് ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന എന്ത് എഴുതാനാണ്? എന്ത് കോളമാണുള്ളത്? ജാതി കോളം. അപ്പൊ അതങ്ങനെ തന്നെ എഴുതണം, ഈഴവ ജാതി. പിന്നെ സമുദായം ഒന്നും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അതിനെ മിനുക്കി എടുക്കേണ്ട ആവശ്യമൊന്നും ഒരാവശ്യമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായൊരു നിലപാടാണ്. പക്ഷെ അങ്ങനെ വരുമ്പോ ഗുരു അന്ന് പറഞ്ഞ കാര്യം ആൾക്കാരുടെ മനസ്സിൽ വരുന്നതാണ്. അപ്പൊ ഗുരു എഴുതരുതെന്ന് പറഞ്ഞല്ലോ. എന്നൊക്കെ സർട്ടിഫിക്കറ്റില് എന്താണ് ഈഴവന് പേരെ ശ്രീനാരായണീനെന്ന് എഴുതാൻ പറ്റുമോ? പറ്റുമോ? എഴുതിയ അംഗീകാരം വരും. സമുദായം എന്നെഴുതിയ അംഗീകാരം വരും. എന്തുകൊണ്ട്? അത് ഭരണഘടന അനുശാസിക്കുന്ന നിയമമാണ്. അപ്പൊ അതില് എന്താണ് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതങ്ങനെ തന്നെ എല്ലാ ജാതിക്കാരും അത് എഴുതണം, എഴുതിയേ പറ്റും എന്ന് തുറന്ന് സമ്മതിക്കണം. എന്തുകൊണ്ട്? സംഗതികളൊക്കെ മാറും. അപ്പൊ പിന്നെ എന്താണ് അങ്ങനെ ഈഴവനെന്ന് പറയുകയോ എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു മഹാപരാധമാണ്. എന്ന് മറ്റൊരു വിഷയമാണ്, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ, ഞാൻ പഴയ ക്ലാസ് നോക്കാം, അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിലേക്ക് പോയിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാം. അപ്പൊ ഇന്ന് ആൾക്കാർ പെട്ടിരിക്കുന്ന ഈ സിദ്ധാന്ത കുരുക്കെന്ന് പറയുന്നത് എന്താണ്? ഇവര് എന്താണ് ജാതി എന്ന് പറയുന്ന പദത്തിന് പകരം എന്ത് ചെയ്യുന്നു, ശ്രീനാരായണീയർ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കുന്നു. ഇത് അസംബന്ധമെന്ന് ഞാൻ പറയുന്നു. ജാതി എന്ന് തന്നെ പറയുന്നു. ജാതിയാണ് ഭരണഘടന ആവശ്യപ്പെടുന്ന എഴുതാൻ, അതങ്ങനെ തന്നെ എഴുതണം. അതിൽ യാതൊരു തെറ്റുമില്ല. ആ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അത് എല്ലാ ജാതിക്കാരും ആവശ്യമുണ്ടെങ്കിൽ എഴുതാം, എന്തെങ്കിലും എഴുതാതിരിക്കാം. ഒരാൾക്ക് ഇനി വേണ്ടെങ്കിൽ എഴുതാതിരിക്കാം. അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഭരണഘടനാപരമായ അവകാശങ്ങൾ വേണമെങ്കിൽ അത് എഴുതണം. പിന്നെ അതിനെ സമുദായമെന്നോ മറ്റെന്തെങ്കിലുമൊക്കെ പേര് വിളിച്ചാലും അത് ജാതിയല്ല. അതാണ് അതിന്റെ പ്രശ്നം. നിങ്ങൾ ജാതിക്ക് വേറെ സമുദായം എന്ന് പറഞ്ഞാലും എന്താണ് മറ്റെന്തെങ്കിലും പറഞ്ഞാലും ജാതിയല്ല. അതുകൊണ്ട് അതിൽ പിന്നെ കിടന്ന് വെറുതെ സർക്കസ് കാണിക്കുകയും ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് കോമാളി വേഷം കിട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഗുരു പറഞ്ഞത് അത് അത് ആ ചുറ്റുപാടുകൾക്ക് മാത്രം യോജിക്കുന്ന ഒരു കാര്യമാണ്. എന്ത് ജാതി എഴുതണ്ടെന്ന് പറഞ്ഞത് മാറിയ പരിസ്ഥിതിയിൽ അത് എഴുതണം. എഴുതിയാലേ അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് പറയാനുള്ള മനസ്സ് ഉണ്ടാവണം ആൾക്കാർ. അല്ലാതെ അവിടെ കിടന്ന് എന്താണ് കപട നാടകം കളിക്കുകയല്ല വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. അത് ആർജവുമില്ലാത്ത നിലപാടുകളാണ്. ശ്രീനാരായണൻ എന്ന് പറഞ്ഞ എന്തോ വലിയൊരു കാര്യം പറഞ്ഞ പോലെയാണ്. ശ്രീനാരായണൻ എന്ന് പറഞ്ഞാൽ എഴുവം തന്നെ ആർക്കാ സംശയം, അറിഞ്ഞൊരു സംശയമുണ്ട്. പിന്നെ അത് പറയുന്നതിന് എന്താ കുഴപ്പം? നായരെന്നും നമ്പൂരിന്നും പറയുന്നതും പുലയനെന്നും ഒക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? എന്താ ഇത്? അങ്ങനെയല്ല, ആനുകൂല്യമല്ല ഇത്, ഭരണഘടനാപരമായ അവകാശം. ആനുകൂല്യമല്ല, മനസ്സിലായോ? നമ്മൾ ജീവിക്കുന്നത് എന്താണ്, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമത്തിന് വിധേയരായാണ് ഇവിടുത്തെ. ഇന്ന് ഗുരു അതൊക്കെ പറയുന്നത് പ്രജകളുടെ കാലത്താണ്, ഇത് പൗരന്മാരുടെ കാലമാണ്. അപ്പോൾ ഈ പൗരന്മാരുടെ കാലഘട്ടത്തിൽ അത്തരം അവകാശങ്ങൾ ആവശ്യമുള്ളവർ അത് ആ ജാതി അത് ജാതി തന്നെ രേഖപ്പെടുത്തണം. അതിൽ യാതൊരു എന്താണ് ദോഷമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഈ കാപട്യങ്ങളെടുത്ത് പ്രയോഗിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എന്താണ് ശ്രീനാരായണീയരാണെന്നൊക്കെ കാണിക്കാനും ഗുരുവിന്റെ ആദർശം പിന്തുടരുന്നെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് യാതൊരു കാപട്യത്തിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയും. അത് ഗുരുവിന്റെ ആദർശം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഗുരു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? സ്വാതന്ത്ര്യത്തിൽ എന്താ സംഭവിച്ചത്? അപ്പൊ ഇതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിനെയൊക്കെ പലതാക്കേണ്ട യാതൊരു ആവശ്യവും. സമുദായം തന്നെയാണ് ജാതി. അല്ലെങ്കിൽ ഗുരു പറഞ്ഞവരെന്ത് ചെയ്യണം? മനുഷ്യരെല്ലാം ഒരു സമുദായമായി കഴിയണം എന്ന് വെച്ചാൽ അവിടെ ഒരു ജാതി, മനുഷ്യനെന്ന് പറയുന്ന ഒരു ജാതി, അതിനങ്ങനെ മനുഷ്യനെന്ന് പറയുന്ന ഒരു ജാതിയേ ഉള്ളൂ. അവിടെ എന്താണ് പ്രത്യേക സമുദായങ്ങളില്ല, മനുഷ്യരെല്ലാം ഒരു സമുദായമാണ്. ശ്രീനാരായണീയർ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമില്ല, മനുഷ്യരെല്ലാം മനുഷ്യനാണ്. ആ ഒരു നിലപാടിലേക്ക് വരണം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ എല്ലാവരും അവരവരുടെ ജാതി രേഖപ്പെടുത്തേണ്ടി വരും. അതിൽ ദോഷവുമില്ല. ഇപ്പോ ഗുരു പറഞ്ഞല്ലോ എന്താണ് ജാതി രേഖപ്പെടുത്തരുത്, ജാതി ചിന്തിക്കരുത്, പറയരുത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളോ അത് മനുഷ്യന് എന്നാണോ എന്താണ് മനുഷ്യനെന്ന് ചിന്തിച്ച് ജീവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണോ അത് ആ വ്യക്തിയിൽ പ്രായോഗികമാണ്. ഒരു വ്യക്തിക്ക് അങ്ങനെ കഴിയുമെങ്കിൽ എന്താണ് മനുഷ്യനാണെന്ന് ചിന്തിച്ച് ജീവിക്കാൻ കഴിയുമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ആ വ്യക്തി ഗുരുവിന്റെ ആദർശത്തെ സ്വീകരിച്ചിരിക്കും എന്ന് പറയാൻ പറ്റും. അവിടെ അത് ആ വ്യക്തി അത് നടപ്പിലാക്കി. ഒരു വ്യക്തി ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ മനുഷ്യൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി മതി, എനിക്ക് വേറെ ഒരു ഐഡന്റിറ്റിയും വേണ്ട, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഒരു വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ശരി. അതിനും ആൾക്കാർ വേണമല്ലോ. അവരേതെങ്കിലും ഒരു പ്രത്യേക ജാതിയോട് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അങ്ങനെ ഒരാൾക്ക് ജീവിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഉള്ളവരിൽ ഗുരു പറഞ്ഞ കാര്യം നിൽക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഇതിലൊന്നും ഈ കപട നാടകങ്ങളിലൊന്നും യാതൊരു ആവശ്യമില്ല. അത് തെറ്റും പറ്റില്ല. അംബേദ്കർ പറഞ്ഞു വളരെ കറക്റ്റ്. അത് അംബേദ്കർ ഉണ്ടാക്കിയാണ്. അംബേദ്കറിലൂടെ പിന്നാക്കക്കാരെ ഉണ്ടാക്കിയാണ്. എന്താ പറയുന്നത്? ഒരു ബോധമില്ലാതെ അംബേദ്കറാണ് അവിടുത്തെ പിന്നാക്കക്കാരെയൊക്കെ ഉണ്ടാക്കിയത്. അവർക്ക് അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞാണ് അംബേദ്കർ. അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് കാലാകാലങ്ങളായി. അപ്പൊ അവരുടെ വിമോചനത്തിന് വേണ്ടി വിഭാവന ചെയ്ത നിയമവ്യവസ്ഥയാണ് ഈ പറയുന്നത്. ഭരണഘടനയിലൊക്കെ കൊണ്ടുവന്നത് റിസർവേഷൻ എന്ന് പറയുന്നത്. ഗുരുവിന്റെ ആശയത്തെ നമ്മൾ എങ്ങനെ ഗ്രഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഗുരുവിന്റെ ആ ചുറ്റുപാടുകളിൽ പറഞ്ഞതല്ല പിൽക്കാലത്തിവിടെ നിലവിൽ വന്നത്. അപ്പൊ അതിനെ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടി ഗുരുവിനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നു. ഗുരു പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗുരു എന്താ പറഞ്ഞത്? ജാതിയെ സൂചിപ്പിക്കുന്ന പേരുകൾ ഉപയോഗിക്കരുത്, ജാതി രേഖകൾ എഴുതിയതെന്ന് പറഞ്ഞതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജാതി എഴുതേണ്ടടുത്ത് എഴുതാമെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടും എങ്ങനെ ശരിയാകും? ഇതുവരെ ഞാൻ പറഞ്ഞിരുന്ന എന്ത് മനസ്സിലായി? ഗുരു പറഞ്ഞ എന്താണ്? ജാതിയെ സൂചിപ്പിക്കുന്ന പേരുകൾ എഴുതണ്ട, ഇതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജാതി എഴുതാം, അത് ഗുരുവിന്റെ ആദർശത്തിന് വിരുദ്ധമല്ലെന്ന് ഞാൻ പറയും. അതെങ്ങനെ ശരിയാവും? ഇതുവരെ ഞാൻ പറഞ്ഞതിന് എന്ത് മനസ്സിലാക്കി? ആ അത് കൂടുതൽ പറയരുത്, പറഞ്ഞാൽ പിന്നെ ഒരുപാട് മാറിക്കും. ഇത്രേ പറയാം. രണ്ട് പറയരുതെന്ന് പറഞ്ഞില്ലേ? ആദ്യം പറയുന്നതാണ്, പിന്നെ പറഞ്ഞു പോയാൽ പാടുകയല്ല. ഇത് രണ്ട് കാലഘട്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഒരു സമൂഹം എന്ന് വെച്ചാൽ എപ്പോഴും പരിണാമത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറിയ സാഹചര്യങ്ങളിൽ ഇന്ന് നമ്മുടെ ഭരണഘടന പറയുന്നത് തന്നെയാണ് ശരി. മറ്റത് ഗുരുവിന്റെ കാലത്ത് ഗുരു പറഞ്ഞാണ് ശരി. ജാതിയില്ലാത്തവരുമുണ്ട്. ഇപ്പോഴും എന്താണ്, മതമില്ലാത്തവരും ജാതിയില്ലാത്തവരും ജാതി എഴുതേണ്ട ആവശ്യമില്ലാത്തവരുമുണ്ട്. ഇപ്പൊ നോക്കുക, ഇപ്പൊ ജാതിയെ സംബന്ധിക്കുന്ന കോളത്തിൽ ജാതി എഴുതുന്ന ഒരാള്, എന്തുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി? ആ അവകാശം കൊണ്ട് നേടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യ അന്തസ് വരെയുള്ള കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? ഒരാള് അതിനെ ഒരു അവകാശമായിട്ടുള്ള, അയാൾ അതിനെ ഈ പറഞ്ഞുള്ള ഒരു സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ആനുകൂല്യമായിട്ടോ കാണും. എന്നിട്ട് അയാൾ അതിനെ ഉപേക്ഷിക്കുന്നു, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ എനിക്ക് ഇതിനെയൊന്നും ആശ്രയിക്കാതെ തന്നെ എനിക്ക് മനുഷ്യ അന്തസ് നിലനിർത്താൻ കഴിയും, എനിക്ക് എല്ലാ രീതിയിലും എന്റെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഒരാൾ കരുതി കഴിഞ്ഞാൽ, എങ്ങനെയാണോ ഇന്ത്യക്ക് പുറത്ത് ജനങ്ങൾ ജീവിക്കുന്നത്, അവിടെയൊക്കെ ജാതി കോളം പൂരിപ്പിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്, പലയിടത്തും ചിലയിടത്തൊക്കെ ഉണ്ട്. അതുപോലെ ഒരാൾ ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പോ അയാൾ എന്ത് ചെയ്യുന്നു? അയാള് സമ്പത്തുണ്ടാക്കുന്നു, അയാൾ അധികാര സ്ഥാനങ്ങളിൽ വരുന്നു, അയാൾക്ക് അന്തസ്സുണ്ട്. അവിടെ അതൊരാൾക്ക് സാധിക്കുമെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാതെ എന്താ കൊള്ളു? അങ്ങനെ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത്തരം അവകാശങ്ങൾ ഈ രീതിയിൽ നേടണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് ആവശ്യമുള്ളതുമാണ്. രണ്ട് രീതിയിലും ആവാം. ഇന്ത്യക്ക് പുറത്ത് എത്രയോ രാജ്യങ്ങളുണ്ട്, എല്ലായിടത്തും അവർ ഈ രീതിയിലാണോ അവകാശങ്ങൾ നേടിയെടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇന്ത്യയിൽ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരിതൊന്നും രേഖപ്പെടുത്താതെ തന്നെ അവർ, ഇപ്പോൾ ഇത് ആവശ്യം വരുന്ന വിദ്യാഭ്യാസം, തൊഴിൽ, ഈ രണ്ട് മേഖലകളിലുമായിട്ട് പ്രധാനമായിട്ടും വേണ്ടിവരും. അവിടെ ഉള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഒരുത്തൻ സ്വന്തം നിലയിൽ ഇതിനൊന്നും ആവശ്യമില്ലാതെ ഇതൊക്കെ നേടിയെടുക്കാമെന്ന് ഒരാൾ കരുതി കഴിഞ്ഞാൽ അതും അങ്ങനെയും സാധിക്കും. കാരണം സ്വതന്ത്ര ഇന്ത്യയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം ഭാവിയിൽ. അപ്പൊ ഇതിലൊന്നും കപട്യ കപട വ്യാഖ്യാനങ്ങൾ, സമുദായം വേറെയാണ്, ജാതി വേറെയാണ്, ഇങ്ങനെയൊന്നും പറയേണ്ട യാതൊരു കാര്യവും. ജാതി എന്താണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മനുഷ്യൻ ആണ് ഒരു ജാതി, മറ്റുള്ളതൊന്നും ജാതിയേ അല്ല. പക്ഷെ നായര്, ഈഴവൻ, നമ്പൂതിരി, പറയൽ, പറയലെന്നൊക്കെ ജാതി കോളം ഇവിടെ നിലയിലിരിപ്പുണ്ട്. അപ്പൊ അത് ജാതിയല്ലെങ്കിലും അതിന് എന്താണ് ജാതി എന്ന പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്, ഭരണഘടന അതിനെ നിലനിർത്തുന്നുണ്ട്. അപ്പൊ അത് എത്ര കാലം ഇതൊക്കെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ടോ അത്രയും കാലം അത് നിലനിൽക്കും. അതിൽ പിന്നെ നമ്മളെന്തിനാ വേറെ വ്യാഖ്യാനത്തിന് പോകുന്നു? അത് ജാതി എന്ന് പറഞ്ഞാൽ ജാതി തന്നെയാണ്, അതിന് വേറെ പേര് കൊടുത്തിട്ട് ആ ആശയം മാറത്തില്ല. പിന്നെ ശരിക്കെന്താണ് ജാതി എന്നറിയണമെങ്കിൽ ഗുരു പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യനാണ് മനുഷ്യത്വം ജാതി. അപ്പോ അങ്ങനെ മനുഷ്യനാണ് മനുഷ്യത്വം ജാതി എന്നുള്ളതിനെ സ്വീകരിച്ച് ഒരാൾക്ക് ഗുരു ജീവിച്ചതുപോലെ മനുഷ്യനായി ജീവിക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അത് ചില വ്യക്തികളിലെ നടക്കും, സമൂഹത്തിലത് നടക്കും. സമൂഹത്തിനെന്നും ഇത്തരം പരിരക്ഷകളൊക്കെ ആവശ്യമുള്ളപ്പോൾ സമൂഹം അത് ഉപയോഗിക്കും. അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇവിടെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഒരാൾക്ക് ജാതിയൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ജാതി വരുമെന്നാണ് പേടി, അതുകൊണ്ടല്ല ജാതി വരുന്നത്. ഈ അദ്വൈതികളിൽ രജ്ജസർപ്പം എന്ന് പറയുന്ന പോലെയാണ് ഗുരു ജാതിയെ കാണുന്നത്. കാരണം ഗുരു പറയുന്നത് എന്താണ്? ജാതി എന്ന് പറയുന്ന ഒന്നും ഇല്ലാത്തതാണ്, അങ്ങനെ ഒരു ഇടപാടേ ഇല്ല. എന്താണ് മനുഷ്യനെന്ന് പറയുന്നത്? മനുഷ്യനാണ്, വേറൊന്നുമല്ല. അവിടെ പിന്നെ വേറെ ജാതികളൊന്നുമില്ല. അപ്പൊ മനുഷ്യനെ, അവനെ മനുഷ്യനും തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. അപ്പൊ മനുഷ്യനായി ജീവിക്കുക, അതിന് കഴിയുമോ? അതിന് കഴിയുമെങ്കിൽ ഗുരു പറഞ്ഞതുപോലെ തന്നെ ഓരോടത്തും ഒന്നും എഴുതാതെയൊക്കെ ജീവിക്കും. മനസ്സിൽ നിന്ന് പിന്നെ അതൊക്കെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എഴുതിയാലും ദോഷമില്ല, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പൊ അതിനകത്ത് എന്താണ് ഈ ആവശ്യമില്ലാത്ത വൈഷമ്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവും. എന്ത് വരുമാനം മനസ്സിരിക്കുന്ന നേരെ പറയാം. ഗുരു പറഞ്ഞത് ജാതി ആചാരം ഒഴിവാക്കാൻ, എന്താ ജാതി ഒഴിവാക്കാൻ. അവിടെയാണ് ഈ പ്രശ്നം വന്നത്. ജാതിയെ വേണ്ട മനുഷ്യന്, ഈ പറയുന്ന പ്രചരിച്ചിരുന്ന ജാതികളൊന്നും വേണ്ട, മനുഷ്യൻ മനുഷ്യനായിരുന്ന ഇത്രയേ ഉള്ളൂ. വളച്ചുകിട്ടില്ല നേരെ കാര്യം പറ. ഒരുമാതിരി മണിപ്രവാള ഭാഷയിലൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ മനസ്സിലാവും. ഗുരു ഇത്രേ പറഞ്ഞത് നിങ്ങൾക്ക് ജാതി വേണ്ടെന്നുകൊണ്ട് നിങ്ങളുടെ ജാതി, നിങ്ങൾ മനുഷ്യനാണ്, വേറെ ജാതി. അങ്ങനെ ഇനി ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. എന്തുകൊണ്ട്? ഇവിടെ രേഖപ്പെടുത്തപ്പെട്ട ജാതികളുണ്ട്, അന്ന് ഞാൻ വാസ്തവമല്ല, പക്ഷെ രേഖപ്പെടുത്തപ്പെട്ട ജാതികളുണ്ട്. അത് രേഖപ്പെടുത്തിയേ പറ്റൂ. അപ്പൊ ഗുരു പറഞ്ഞത് എങ്ങനെയാണ്? മനുഷ്യനായി ജീവിക്കുക എന്ന് പറയുന്നത് രേഖപ്പെടുത്താതെ ജീവിക്കുക, രേഖപ്പെടുത്തുന്ന ഒരു ജാതിയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കാൻ തന്റെ ഇടമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിക്കാം എന്നേ അതിനർത്ഥമുള്ളൂ. ഇന്നും അത് എല്ലാവർക്കും അത് സാധിക്കത്തില്ല. ആ സാഹചര്യമൊക്കെ മാറി സഹോദരനായപ്പൻ ആദ്യം പറഞ്ഞ് ജാതി രേഖപ്പെടുത്തണം, ജാതിയൊക്കെ ഒരിടത്തും വരരുതെന്ന് ഗുരു നേരിട്ട് സഹോദരനയ്യപ്പനോട് പറഞ്ഞാണ്. ആ സഹോദരനയ്യപ്പനാണ് പിന്നീട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ജാതി രേഖപ്പെടുത്തണം. എന്തുകൊണ്ട്? സാഹചര്യം മാറി. സഹോദരനയ്യപ്പൻ പറഞ്ഞ് ശരിയാണ്, ആദ്യമായി ജാതിക്ക് വേണ്ടി മറവിളി കൂട്ടിയാണ് സഹോദരനയ്യപ്പനാണ്, അത് എഴുതണം എന്ന് തറപ്പിച്ചു പറഞ്ഞ ആളാണ്. എന്തുകൊണ്ട്? അത് ഈ സാഹചര്യങ്ങൾ മാറുന്നു, അത് മനസ്സിലാക്കി പറഞ്ഞു. അപ്പൊ അവിടെ ജാതി പറയുന്നത് തെറ്റാണെന്നല്ല, അവിടെ ഇപ്പൊ ഗുരു പറയുന്നത് എന്താണ്? മനുഷ്യനാണ് ജാതി. അപ്പൊ മനുഷ്യൻ എന്ന് എഴുതിയാൽ തെറ്റാവും. ജാതി എഴുതരുതെന്ന് പറഞ്ഞു, ഗുരു പറയുന്നു മനുഷ്യനാണ് ജാതി. അപ്പൊ മനുഷ്യൻ എന്ന് എഴുതിയാൽ തെറ്റാവും. ഔ ഔ എന്താണ് കിട്ടുന്നില്ല. മനുഷ്യനെന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാവും, ജാതി എഴുതരുതെന്ന് പറഞ്ഞു. ജാതിക്ക് അടിസ്ഥാനം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ജാതി എഴുതണോ വേണ്ടേ എന്നുള്ളതാണ് പ്രശ്നം. ജാതി എന്ന് പറയണോ വേണ്ടേ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴാണ് നിങ്ങൾ ഈ സിദ്ധാന്ത കുരുക്കുകൾ ചെന്ന് പെടുന്നത്, പിന്നെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. ജാതി ഈ മാറിയ സന്ദർഭത്തിൽ ആർക്കെങ്കിലും അവരുടെ ജാതി പറയാമോ, പറഞ്ഞാൽ ദോഷമുണ്ടോ? ജാതി രേഖപ്പെടുത്താമോ, ഒരു ദോഷമുണ്ടോ? പറയുന്നതിന് ദോഷമുണ്ടോ? ആ ഇതാ ഞാൻ ചോദിച്ചത്. അത്ര അത് മനസ്സിലായാമെന്നുള്ളതാണ്, അത് മനസ്സിലായെന്നുള്ളതാണ്. അതൊന്നും ദോഷമില്ല. പിന്നെ ഇനി ഗുരു പറഞ്ഞ രീതിയിൽ എന്താണ്? മനുഷ്യനാണ് എന്റെ, ഞാൻ മനുഷ്യനാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കുന്നതിന് ദോഷമുണ്ട്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ആ ഇതാണ് ഞാൻ പറയുന്നത്. ഇത്രയും മനസ്സിലാക്കിയോ? രണ്ടിലും ദോഷമില്ലെന്ന് ഞാൻ പറയുന്നു. ഇത് രണ്ടും അല്ലാതെ പിന്നെ എന്താണ്? ശ്രീനാരായണൻ എന്ന് പറഞ്ഞാൽ ജാതിയില്ല, സമുദായം എന്ന് പറഞ്ഞാൽ അത് ജാതിയല്ല, ഇങ്ങനെയൊക്കെയാണ് തറയിക്കുന്നിടത്താണ് ഇന്നിപ്പോ എല്ലാരും അതാ പറയുന്നു. അത് അസംബന്ധം എന്നാണ് പറയുന്നത്. ക്രിസ്തു മതത്തെ വിശ്വസിക്കുന്നത് തന്നെ പല തരത്തിലുള്ള ഗ്രൂപ്പുകളാണ്. ഒരു സമുദായത്തിൽ തന്നെ അവരിന്നെ സഭകളുടെ ഏത് അത് അതിനെന്തോ അതിപ്പോ ഇവിടെ ഇപ്പൊ അവിടെ പോയെന്തിനാ ഇവിടത്തെ കാര്യം പറയുമ്പോൾ? മനുഷ്യരൊരു സമുദായമായി കഴിയാന്ന് പറഞ്ഞാൽ മനുഷ്യനായി ജീവിക്കുക. ഇത്തരം എന്താണ് മനുഷ്യനായി കഴിയണമെന്നുണ്ടെങ്കിൽ ഈ മതം ജാതി ഇത് രണ്ടും ഉപേക്ഷിക്കണം. മതം സ്വീകരിച്ചാലും ജാതി സ്വീകരിച്ചാലും മനുഷ്യനായി കഴിയാൻ പറ്റില്ല. ഇവിടെ മതസംഘർഷങ്ങളൊക്കെ വരുന്നോണ്ടാണ് ഗുരു പറഞ്ഞത് എന്താണ്, മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കരുത്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല, മതങ്ങളുടെ സാരം ഒന്നാണ്. അതെന്താണെന്ന് ഗുരു അവിടെ എഴുതി വെച്ച, അതാരും പറയുന്നില്ല. ഇപ്പൊ മത സാരം എന്തെന്ന് വെച്ചാ ഇയാൾ എഴുതി വെച്ചാണ് പറയുന്നത്. ആര്? ആരാണ്? സി വി എഴുതി വെച്ചാണ് ഇപ്പൊ എല്ലാവരും കൊണ്ടുവരാക്കുന്നത് മതസാരം. ഗുരു പറഞ്ഞതിന് ആരും പറയുന്നില്ല, ഗുരുവിനെ തഴ. മതം ഇല്ലാതെ ജീവിക്കാമെന്ന് പറഞ്ഞതും ഗുരു പറഞ്ഞത് ആരും പറയുന്നില്ല. ഗുരു പ്രത്യേകിച്ചൊരു മതം ഉണ്ടാക്കിയതും ഇത് വളരെ സിമ്പിളായി മനസ്സിലാക്കാമെന്നുള്ള കാര്യത്തെ തിരിച്ചൊക്കെ വ്യാഖ്യാനിച്ച ഒരിക്കലും ശരിയാവത്തില്ല. ആൾക്കാരുടെ വ്യാഖ്യാനിച്ച് ആൾക്കാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് പ്രശ്നം. ആശയക്കുഴപ്പം വരുന്നു, ആശയ വൈരുദ്ധ്യങ്ങൾ, ആശയ സങ്കീർണത, ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ആളുണ്ടാക്കുകയാണ്. അത് ഇങ്ങനെയൊക്കെ ഇട്ട് അത് അതെല്ലാം ഇപ്പൊ പ്രശ്നം. ഒരു എന്താണ്, ഒരു ഗ്ലോബ് വരച്ചു വെച്ചിട്ട് അതിന്റെ പുറത്ത് ഗുരുവിന്റെ പടം വരച്ചു വെച്ചാൽ ഗുരു എന്താ ലോക ഗുരുവാകും? ഇങ്ങനെയാണോ ഒരാളെ ലോക ഗുരുവാക്കുന്നത്? ഇതൊക്കെ ഒരു എന്താണ്, സ്യൂഡോ സാറ്റിസ്ഫാക്ഷനാണ്, ഒരു വഞ്ചനാത്മകമായ സംതൃപ്തിയാണ്. ഇപ്പോ ഗുരു ലോകത്തിന്റെ ഗുരുവായി, എന്ത് ലോക പടത്തിന്റെ മേലെ എഴുതി വെച്ച് കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗുരുവായി ഒരു പടത്തിന്റെ മേ ഭൂഗോളത്തിന്റെ പുറത്ത് പേരെഴുതി വെച്ച് കഴിഞ്ഞു, അങ്ങനെയാണ് ഗുരു ആക്കുന്നത്. അതൊക്കെ അതിനൊന്നും കാര്യമില്ല. തൊഴിലിന് വേണ്ടി ജാതി ഉപയോഗിക്കുന്നതല്ല, അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. തൊഴിലിന് വേണ്ടി ആരും ജാതി ഉപയോഗിക്കുന്നില്ല, അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. അത് ഭരണഘടനാപരമായ ഒരു അവകാശം എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറം അതിനകത്തൊന്നുമില്ല. അത് ഭരണഘടന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു അവകാശം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ ഉള്ള പൗരബോധം നമുക്ക് വേണം. മനസ്സിലായോ? അത് നമുക്ക് വേണം. അത് നമുക്ക് അങ്ങനെ ഒരു പരിശീലനമില്ല, നമുക്കറിയത്തില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. മനുഷ്യന്റെ ഇന്നത്തെ ധാർമ്മികത എന്ന് പറയുന്ന അതാണ്, ഭരണഘടനാപരമായ ധാർമ്മികത എന്ന് പറയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് എന്ത് അതെന്തുകൊണ്ട് അങ്ങനെ ഒന്നും വെച്ചാൽ, ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഗുരു. അങ്ങനെ ഒരു ജനാധിപത്യത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി ഒരു ദിവസം പോലും ജീവിച്ച ആളല്ല. നമ്മൾ മനസ്സിലാക്കും. അപ്പോ അന്നത്തെ സാഹചര്യങ്ങളിൽ എന്താണോ വേണ്ട കാര്യങ്ങളൊക്കെ ഗുരു പറഞ്ഞു. എങ്ങനെ? അത് ഈ ജാതി പറയണമെന്ന് പിള്ളാപ്പള്ളി പറയുന്നത് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതിനെ ഏറ്റു പറയുകയാണ്. മനസ്സിലായോ? സഹോദരൻ അയ്യപ്പനാണ് ഈ ആശയം ഗുരു സമാധിയായി കഴിഞ്ഞതിനെ ഇത് അത് സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട്. അപ്പൊ സഹോദരൻ അയ്യപ്പൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പറയണമെങ്കിൽ. മനസ്സിലായോ? ജാതി പറയണമെന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ചു കൊടുക്കണം ആൾക്കാർക്ക്, എന്തുകൊണ്ടാണ്. അല്ല, ഒരാൾ പറഞ്ഞ ഏറ്റു പറഞ്ഞാൽ പോരാ, അത് പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ശേഷിയാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഗുരു പറഞ്ഞതുപോലെ ജനങ്ങളിൽ ജാത്യാഭിമാനം വർദ്ധിക്കും. തിരിച്ച് അതാ സംഭവിക്കാൻ പോകുന്നു. സഹോദരനായപ്പോ ഉദ്ദേശിച്ച കാര്യമില്ല സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ കോൺഗ്രസ് പാർട്ടി എടുക്കുക, മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുക, എന്തിനു ബി ജെ പി എടുക്കുക. ബി ജെ പി ഹിന്ദു പാർട്ടിയാണ്. ഏത് പാർട്ടി എടുത്താലും ശരി, ഈ പാർട്ടികളിലെല്ലാം എന്താണ്, ഇന്ത്യയിലുള്ള എല്ലാ ജാതികളിലും പെട്ട ആൾക്കാരാണ് ഉണ്ടാ. എവിടെ അത് പ്രവർത്തിക്കുന്ന അവിടെയുള്ള എല്ലാ ജാതി വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ബി ജെ പി ആണെങ്കിൽ, ഇപ്പോ ഹിന്ദു പാർട്ടി ആണെങ്കിൽ, അവർ ഏതെങ്കിലും ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയൊക്കെ പിടിച്ച് വലിയ വലിയ സ്ഥാനങ്ങൾ കൊടുക്കുകയാണ്. ഇന്ന് എന്നാ നാളെ സെക്രട്ടറിയാണ്, ആന്റണി ഇപ്പൊ സെക്രട്ടറിയായി, അബ്ദുള്ള കുട്ടി വൈസ് പ്രസിഡന്റായി. അവര് എന്ത് ചെയ്യുന്നു, അവർക്കതൊരു ആവശ്യമായി വന്നിരിക്കുന്നു. അങ്ങനെ ചെയ്താലേ നിലനിൽക്കാൻ പറ്റും. മറ്റുള്ള പാർട്ടികളൊക്കെ നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഗുരു ഉണ്ടാക്കിയ സംഘടന എസ് എൻ ഡി പി ഇന്നും ആരുടെ സംഘടനയായിരിക്കുന്നു? ആരുടെ? ആ, ഇതാ വ്യത്യാസം. എന്നിട്ട് ഗ്ലോബിന്റെ പുറത്ത് പടം എഴുതി വെച്ചു കഴിഞ്ഞാൽ പടം വെച്ചാൽ ഗുരു ലോകഗുരുവാകും. ആവോ? നിന്നെ പാട്ടും പാടിയിരുന്നോ? ദക്ഷിണയും വാങ്ങിച്ചോ? അപ്പൊ എന്തുകൊണ്ട് എന്താണ്, അപ്പൊ അത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്നു. രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. ഒരു ബലം പിടിച്ചു നിന്നാലും ശരി, അവരൊക്കെ മാറുന്നു, മാറിയേ പറ്റും. മനസ്സിലായോ? ഇല്ലെങ്കിൽ കേവലം മുസ്ലിം ലീഗ് മതത്തിന്റെ പേരിലുള്ളതാണ് ഒരു പദം. ആ മുസ്ലിം ലീഗ് പോലെയാണ് ഇപ്പൊ എസ് എൻ ഡി പി നിൽക്കുന്നത്. ഒരു വ്യത്യാസമില്ല, അത് മുസ്ലിങ്ങളുടെ പാർട്ടി, എസ് എൻ ഡി പി ഈഴവരുടെ പാർട്ടി. അങ്ങനെ ഇപ്പം പ്രചാരണം കൊടുക്കുന്നത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്താണ് അതിന്റെ അതിന്റെ ടോപ്പിൽ, അതിന്റെ ഏറ്റവും ടോപ്പിൽ ഒരു മത നേതാവാണ് ഇരിക്കുകയാണെങ്കിൽ അത് മതേതരമല്ല. രാഷ്ട്രീയക്കാരുടെ ആൾക്കാരെ പറ്റിക്കാൻ പറയുക, ഇപ്പോ കോൺഗ്രസിന്റെയോ ബി ജെ പിയുടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മേളിലിരുന്നുകൊണ്ട് നിയന്ത്രിക്കുന്നത് ഒരു മത നേതാവാണെങ്കിൽ അതൊരിക്കലും മതേതര പാർട്ടിയല്ല. മുസ്ലിം ലീഗിന്റെ ടോപ്പിലിരിക്കുന്നവരാണ് ഒരു എന്താണ് തങ്ങളാണ് എന്താ പറയുക, ആ അപ്പോ ഒരു മത നേതാവാണ്. മത നേതാവ് നയിക്കുന്ന എങ്ങനെ മതേതരമാവും? അതൊരിക്കലും ആകത്തില്ല. അത് ഇവിടുത്തെ രാഷ്ട്രീയ കളികൾ. അത് ഒരു മത നേതാവാണ് ടോപ്പിലിരിക്കണെങ്കിൽ എങ്ങനെ മതേതരോ? ആൾക്കാരെ കണ്ണിന് പൊടിയിടുന്ന കാര്യം. പിന്നെ അതൊന്നും ആൾക്കാർക്ക് പരസ്യമായി പറയാൻ പറ്റില്ല. പറഞ്ഞാൽ പറയും അവൻ എന്താണ് പിന്തിരിപ്പനാണെന്ന് പറയും. അങ്ങനെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്ന ബി ജെ പിക്ക് കൊടുക്കുക, അവരെ പാർട്ടി കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, ഞാനതൊന്നും കേട്ടിട്ടില്ല. സ്വാമി പറയുന്ന കേട്ടുകൊണ്ട് ഞാനൊന്നും മറുപടിയും പറയുന്നില്ല. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ശരിയാണ്. കാരണം മതേതരമായ ഒരു പാർട്ടി എന്ന് വെച്ചാൽ അതിന്റെ നേതൃത്വത്തിലിരുന്ന് തീരുമാനങ്ങൾ ഒരു മത പുരോഹിതനെടുക്കാൻ പാടില്ല.